എൻ്റെ പ്രിയമക്കളെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് ഗോഡ് സയൻസ് ക്ലാസ്സിൻ്റെ സെഷൻ 12 മലയാളത്തിൽ നടത്താനായിട്ട് ദൈവം അനുവദിച്ചു നമ്മളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെൽസിനെ പറ്റിയാണ്, കോശങ്ങളെ പറ്റി. നമ്മൾ കണ്ടത് ഒരു സിംഗിൾ സെൽ, ഒരു കോശം, അത് അതിനെ തന്നെ വിഭജിച്ച് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത് എന്നാണ്. ഒത്തിരി സെൽസ് അഥവാ കോശങ്ങളുള്ള ഒരു വലിയ ഒരു ജീവിയായിട്ട് എങ്ങനെ മാറുന്നുവെന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം വരും. കാരണം നമ്മളെല്ലാവരും നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ വൂമ്പിൽ ഒരു സമയത്ത് ഒരു ചെറിയ കോശം, ഒരു സിംഗിൾ സെൽ, നമ്മൾ കണ്ടതുപോലെ ആ സലമാൻഡറിൻ്റെ കണ്ടതുപോലെ ഒരു സിംഗിൾ സെൽ ആയിരുന്നു. നമുക്ക് കയ്യോ കാലോ വായോ കണ്ണോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ അമ്മയുടെ വയറ്റിൽ ആദ്യം ഒരു കോശമായിരുന്ന സമയത്ത് ഒരു ബ്രെയിൻ, ഒരു ബുദ്ധി പോലും, നമ്മളുടെ തലച്ചോറ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമുക്കുള്ളതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കോശത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പോലെ നമ്മളെ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും DNA എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് ഉണ്ടായിരുന്നു, ആ കോശത്തിനകത്ത്, ആ സെല്ലിൻ്റെ അകത്ത്. സാധാരണ ഒരു മനുഷ്യ ശരീരത്തിന് ഒത്തിരി ട്രില്യൻസ് ഓഫ് സെൽസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ട്രില്യൻ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് എഴുതിയിട്ട് 12 സീറോസ് അതിൻ്റെ പുറകെ ഇടുന്നതാണ് ഒരു ട്രില്യൻ. ഇത്രയും ട്രില്യൻസ് ഓഫ് സെൽസ് നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരൊറ്റൊരു സിംഗിൾ സെല്ല് ഡിവൈഡ് ചെയ്ത് വന്നതാണ്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവും, പിന്നെ 2 സെല്ല് ഡിവൈഡ് ചെയ്ത് 4 സെല്ലാവും, പിന്നെ 4 സെല്ല് ഡിവൈഡ് ചെയ്ത് 8 സെല്ലാവും. അങ്ങനെ അതുമാത്രമല്ല, ഓരോ സെക്കൻഡിലും നമ്മളുടെ ശരീരത്തിൽ 1 മില്യൺ സെൽസ്, 1,000,000 കോശങ്ങൾ ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോശങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട്, പുതിയ കോശങ്ങൾ പകരം വരാനായിട്ടും നമ്മളുടെ ശരീരത്തിൽ ഈ സെൽസിന്, കോശങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ, മദേഴ്സ് വൂമ്പിൽ ഒരു സിംഗിൾ സെൽ, ഒറ്റ കോശമായിട്ടിരുന്നപ്പം എങ്ങനെ ആ സെൽസ് ഡിവൈഡ് ചെയ്തോ, അതുപോലെ ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഓരോ സെക്കൻഡിലും 1,000,000 സെൽസ് വെച്ച് മരിച്ചു പോകുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ Psalm 139:13 സങ്കീർത്തനങ്ങൾ 139:13 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനകത്ത്, യു മെയ്ഡ് ഓൾ ദ ഡെലിക്കേറ്റ് ഇന്നർ പാർട്സ് ഓഫ് മൈ ബോഡി ആൻഡ് നിറ്റ് മീ ടുഗദർ ഇൻ മൈ മദേഴ്സ് വൂംബ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ, ഫോർ യു ഫോംഡ് മൈ ഇൻവേർഡ് പാർട്സ്, യു നിറ്റഡ് മീ ടുഗദർ ഇൻ മൈ മദേഴ്സ് വൂംബ്. അപ്പം ദൈവം നമ്മളെ നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ നിറ്റ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. മലയാളത്തിൽ സങ്കീർത്തനം 139:17 ഇങ്ങനെയാണ് പറയുന്നത്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. മിക്ക ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഈ മെടഞ്ഞു എന്ന മലയാളം വാക്കിന് നിറ്റ് അല്ലെങ്കിൽ നിറ്റഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് നിറ്റ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ നിറ്റഡ് എന്നും പറയാം. ഞാൻ നിങ്ങളോട് നിറ്റിങ്ങിനെ പറ്റി പറഞ്ഞു, നിങ്ങളെ ഈ ക്രോഷേ കാണിച്ചു. ക്രോഷേ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ക്രോഷേ ഒരു നീഡിൽ വെച്ചാണ് ചെയ്യുന്നത്, നിറ്റിങ് 2 നീഡിൽ വെച്ചാണ് ചെയ്യുന്നത്. നിറ്റിങ്ങിലും ക്രോഷയിലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ നോട്ട്സ്, ചെറിയ ചെറിയ കെട്ടുകളെ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ കെട്ടുകളുടെ എണ്ണം കൂട്ടി ഏറ്റത് അവസാനം അതൊരു നല്ല ഭംഗിയുള്ള ഒരു തുണിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആക്കി മാറ്റുവാണ്. ഒരു സ്വെറ്ററോ അല്ലെങ്കിൽ ഒരു മഫ്ലറോ, ടേബിൾ മാറ്റോ അല്ലെങ്കിൽ തൊപ്പിയോ എന്തെങ്കിലും ആക്കി മാറ്റാം നമുക്ക്. ആ വട്ടത്തിലുള്ള കെട്ടുകളുടെ എണ്ണം കൂട്ടിയാണ് നമ്മൾ അതിനെ മെടയുന്നത് അല്ലെങ്കിൽ നിറ്റ് ചെയ്തെടുക്കുന്നത്. ആ വട്ടത്തിലുള്ള കെട്ടുകളുടെ എണ്ണം കൂട്ടിയാണ് നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യമായിട്ട് ആ നിറ്റിങ്ങിലും ക്രോഷയിലും നമ്മൾ ആ നൂലിനെ മെടഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവം ഒരു സിംഗിൾ സെൽ, ഒരു കോശത്തിനെ ഡിവൈഡ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്താണ് നമുക്ക് ഒരു മനോഹരമായ ശരീരം, നമുക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഒരു മനോഹരമായ ശരീരം മെടഞ്ഞ് എടുക്കുന്നത്. വളരെ അത്ഭുതകരവും രസകരവുമാണ് ഇക്കാര്യം. നമ്മൾ ആ സലമാൻഡർ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നത് കണ്ടല്ലോ. നോട്ട്സിൽ ആ വീഡിയോയിലേക്കുള്ള ലിങ്കുകളുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടെ പോയി കാണാം. മൃഗങ്ങളിലും സസ്യങ്ങളിലും ആനിമൽസിലും പ്ലാന്റ്സിലും ഇതുപോലെ തന്നെയാണ് അവരുടെ ശരീരം വലുതായി വരുന്നത്. ഇതിൻ്റെ ആ വൈദഗ്ധ്യം അല്ലെങ്കിൽ ഈ ഇത് സംഭവിക്കുന്നതിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ മിക്ക സ്കൂളുകളിലും ഈ സെൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കോംപ്ലക്സിറ്റീസ് അതിനെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും മറച്ചു വയ്ക്കുവാണ്. അപ്പം അവരെ വളരെ മറച്ചു വെച്ച് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഈ കോംപ്ലക്സിറ്റീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഈ കോംപ്ലക്സിറ്റീസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം പഠിപ്പിക്കുമ്പം കൂടുതൽ അവിശ്വസനീയമാകും. അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് അവർ സിമ്പിൾ സെൽ എന്ന് പറഞ്ഞൊരു ഡയഗ്രാമാണ് വരച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതും സെല്ലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു റിയൽ സെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത്ര സിമ്പിളല്ല. അതുകൊണ്ട് അത് വളരെയധികം, ഈ സിമ്പിൾ സെൽ ഡയഗ്രാം വളരെയധികം തെറ്റിദ്ധാരണ ധരിപ്പിക്കുകയും വിദ്യാർത്ഥികളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. കാരണം കോശങ്ങൾ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോശങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ വിദ്യാർത്ഥികളെ കാര്യങ്ങളറിയാതെ മണ്ടന്മാരാക്കിയിരുത്താൻ വേണ്ടി ഈ സിമ്പിൾ സെൽ ഡയഗ്രാം സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട്. തീരെ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ ഇത് കാണിച്ചു കൊടുക്കാമെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഈ സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ആര് കൺട്രോൾ ചെയ്യുന്നു എന്നീ കാര്യങ്ങളൊന്നും തന്നെ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് ജീവൻ എന്നുപോലും വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നില്ല. ആരാണ് ഈ സകല ജീവജാലങ്ങളുടെയും ജീവനെ നിയന്ത്രിക്കുന്നത് എന്നൊന്നും വിദ്യാർത്ഥികൾ ആലോചിക്കുന്നില്ല. മിക്ക സ്കൂളുകളുടെയും വിദ്യാർത്ഥികളുടെ ഗതി ഇങ്ങനെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ സെൽസ് കോശങ്ങൾ ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുക, രണ്ടായിട്ട് വിഭാഗിക്കുക, അതിൻ്റെ പേരാണ് മൈറ്റോസിസ്, MITOSIS. മൈറ്റോസിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സിംഗിൾ മദർ സെൽ ഡിവൈഡ്സ് ഇൻ ടു ടു ഐഡൻറ്റിക്കൽ ഡോട്ടർ സെൽസ്. മൈറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു കോശം, അതിനെ നമുക്ക് അമ്മ എന്ന് വിളിക്കാം, അത് രണ്ട് കോശങ്ങളായിട്ട് രണ്ട് മക്കളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീടുണ്ടാകുന്ന രണ്ട് മക്കൾ ആയിട്ടുള്ള സെല്ലുകൾ, ഡോട്ടർ സെൽസ്, ആദ്യം ഡിവൈഡ് ചെയ്ത ആ മദർ സെല്ലിനെ പോലെ തന്നെ ഇരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. നമ്മൾ കണ്ടു ഒരു സലമാൻഡറിൻ്റെ ആദ്യം ഉണ്ടാകുന്ന ആ ആദ്യത്തെ സിംഗിൾ സെൽ കോശം, അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നിൽ നിന്ന് രണ്ടായി, രണ്ട് നാലായി, നാല് എട്ടായി, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ചില കോശങ്ങൾ ഓരോ ഡിഫറൻറ്റ് ഓർഗൻസായിട്ട് സലമാൻഡറിൻ്റെ ഓരോ അവയവങ്ങളായിട്ട് മാറുകയും അവസാനം ആ കുഞ്ഞ് സലമാൻഡറായിട്ട് മാറുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഞാൻ നോട്ട്സിൽ സലമാൻഡറുകളെ പറ്റിയുള്ള വേറെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, ഒരു സലമാൻഡറിന് എത്ര വലിപ്പം ഉണ്ടാകാം എന്നൊക്കെ ഉള്ളത്, ഒരു സലമാൻഡറിനെ പെറ്റായി സൂക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നോട്ട്സിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റ് വീഡിയോകളിൽ നിന്നും കണ്ടത് ഈ സെൽ ഡിവിഷൻ, ഈ സെല്ലിൻ്റെ റെപ്ലിക്കേഷൻ, നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന് 5 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ ഫേസിന് ഇൻ്റർഫേസ് എന്നാണ് പറയുക. അതിലാണ് സെല്ലിലെ ഈ ശരീരം എങ്ങനെ ഉണ്ടാകണം എന്ന ഇൻസ്ട്രക്ഷനിലുള്ള DNA സെൽ ഡിവിഷൻ രണ്ടാകാൻ വേണ്ടി ഒരു DNAയുടെ ഒരു കോപ്പി ഉണ്ടാക്കുന്നത് ഇൻ്റർഫേസിലാണ്. ഈ സമയത്താണ് രണ്ട് ഫുൾ സെറ്റ്സ് ഓഫ് ക്രോമസോം, ഐഡൻറ്റിക്കലായ രണ്ട് ഫുൾ സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ട ആ നൂല് പോലത്തെ സാധനമാണ് ക്രോമസോം എന്ന് പറയുന്നത്. അതിലാണ് DNA ഉള്ളത്. നമുക്ക് ക്രോമസോമിനെയും DNAനെയും പറ്റി വരുന്ന ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പഠിക്കാം. രണ്ടാമത്തെ ഫേസിനെ പ്രോ ഫേസ് എന്ന് പറയുന്നു. അവിടെയാണ് ഈ ക്രോമോസോം എല്ലാം എക്സ് ഷേപ്പുള്ള സ്ട്രക്ചേഴ്സായിട്ട് മാറുന്നത്. നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ അത് വളരെ നന്നായി കാണാൻ സാധിച്ചു ആ വീഡിയോകളിൽ. ഒരു വീഡിയോ നമ്മൾ കണ്ടത് ഈ മൈറ്റോസിസ് നടക്കുന്നത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിനകത്ത് നമ്മൾ ഈ എക്സ് ഷേപ്പായിട്ടുള്ള സ്ട്രക്ചർ വ്യക്തമായിട്ട് കണ്ടു. ഈ വീഡിയോകളെല്ലാം തന്നെ നോട്ട്സിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടെ കാണാം. ഈ ഓഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻ്റർനെറ്റ് ആർക്കൈവ് പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനകത്തും ആ നോട്ട്സും ആ നോട്ട്സിൻ്റെ വീഡിയോകളും കിടപ്പുണ്ട്. മൂന്നാമത്തെ ഫേസിന് നമ്മൾ പറയുന്നത് മെറ്റാ ഫേസ് എന്നാണ്. അവിടെയാണ് ഈ ക്രോമോസോം എല്ലാം ആ സെല്ലിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ലൈനപ്പ് ആയിട്ട് നിൽക്കുന്നത്. രണ്ട് സെൽസായിട്ട് വിഭജിക്കുന്നതിന് മുമ്പ് ക്രോമോസോമിനുണ്ടാകുന്ന ലൈനപ്പാണ് സെല്ലിൻ്റെ നടുക്കായിട്ട്. നാലാമത്തെ ഫേസിന് നമ്മൾ പറയുന്നത് അനാഫേസ് എന്നാണ്. അനാഫേസിലാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ എന്നൊരു കാര്യം വന്നിട്ട് ഈ ക്രോമാറ്റിഡ്സിനെ രണ്ട് വശത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. ആ ക്രോമാറ്റിഡ്സ് അതിനെ ഒരു രണ്ട് സെറ്റ് ക്രോമോസോമായിട്ട് രണ്ട് സ്ഥലത്തോട്ട് രണ്ട് സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ നൂല് പോലത്തെ കാര്യങ്ങൾ ആ നടുക്ക് ലൈനപ്പായിരിക്കുന്ന ആ ക്രോമാറ്റിഡ്സിൽ അറ്റാച്ച് ചെയ്യും, അതിനെ രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് സൈഡിലോട്ടും വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് കണ്ടു ആ മൈറ്റോട്ടിക് സ്പിൻഡിൽ. അപ്പോൾ മൈറ്റോട്ടിക് സ്പിൻഡിൽ അതിനെ രണ്ട് സൈഡിലോട്ടും വലിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ക്രോമസോംസ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ആ സെല്ലിന് രണ്ട് ഡിഫറൻറ്റ് സെൽസായിട്ട് ഐഡൻറ്റിക്കൽ സെൽസായിട്ട് മദർ സെല്ലിലുണ്ടായിരുന്ന ഡി എൻ എ ഇൻഫർമേഷൻ രണ്ട് സെല്ലുകളിലായിട്ട് കൊടുക്കാനായിട്ട് പറ്റും, ഒരു വ്യത്യാസവും ഇല്ലാതെ ആ ഇൻഫർമേഷൻ മൊത്തമായിട്ട്. അപ്പോൾ രണ്ട് സെല്ലിനും സെയിം ഇൻഫർമേഷനുള്ള ക്രോമസോംസിനെ കിട്ടും. അടുത്ത ഫേസിനെ പറഞ്ഞ് ടെലോ ഫേസ് എന്നാണ്. ആ ഫേസിലാണ് ആ സെല്ലിൻ്റെ രണ്ടറ്റത്തായിട്ട് ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഒരുമിച്ച് കൂടുന്നത്. രണ്ട് ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസ് സെല്ലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പോൾസിലായിട്ട് കൂടും. ഈ ഫേസുകളെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കണ്ട ആനിമേറ്റഡ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമ്മുടെ നോട്ട്സിൽ റിസോഴ്സ് സെക്ഷനകത്ത് 3E മൈറ്റോസിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, വേണമെങ്കിൽ അത് പോയി വായിക്കാം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഇപ്രാവശ്യത്തെ ക്വിസ് നമുക്ക് തീരെ കുഞ്ഞ് പിള്ളേരുള്ള തീരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരിക്കും അങ്ങ് മനസ്സിലാക്കാൻ പറ്റാത്ത പിള്ളേരും ക്ലാസ്സിലുള്ളത് കാരണം ക്വിസ് വളരെ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ സയൻസിൽ ഒത്തിരി വലിയ ടേംസൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ക്വിസ് വളരെ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നോട്ട്സ് സെക്ഷനകത്ത് വേറെ ലിങ്കുകൾ വെച്ചിട്ടുണ്ട്, മുതിർന്ന കുട്ടികൾക്ക് അത് നോക്കി കൂടുതൽ പഠിക്കാം. അപ്പോൾ ക്രോമോസോമും ക്രോമാറ്റിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിക്കുന്നുണ്ടാകാം. ഒരു ക്രോമോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എ മോളിക്കുള്ള ഒരു സിംഗിൾ സാധനമാണ്. എന്നുവെച്ചാൽ ഒരു ക്രോമോസോമിനകത്ത് രണ്ട് ഡി എൻ എ മോളിക്യൂൾസ് ഉണ്ടാകും. ആ ഡി എൻ എ മോളിക്യൂൾസ് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതുപോലത്തെ രണ്ടെണ്ണം ഒരു സെൻട്രോമിയർ എന്ന് പറഞ്ഞ ഒരു കാര്യം വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന അതിനെയാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെൻറ്ററിൽ അങ്ങനെ ലൈനപ്പ് ചെയ്യാൻ നേരം നാല് വള്ളികളുള്ളതായിട്ട് നമുക്ക് കാണും ക്രോമാറ്റിഡ്. അതിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ട് ക്രോമോസോംസായിട്ട് അത് മാറിപ്പോകും. അപ്പം ഓരോന്നിനും രണ്ട് വള്ളികളെ നമ്മൾ കാണുന്നുള്ളൂ. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും കൊച്ചു പിള്ളേർക്ക്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ക്രോമോസോമിനകത്ത് ഒരു സിംഗിൾ ഡബിൾ സ്ട്രാൻഡഡ് ഡി എൻ എ മോളിക്യൂളാണുള്ളത്. ക്രോമാറ്റിഡ്സിനാണെങ്കിൽ അതുപോലത്തെ രണ്ട് മോളിക്യൂൾസ് ഉണ്ടാകും. ഇതിനെക്കുറിച്ച് കൂടുതൽ സെക്ഷൻ 4B നോട്ട്സിൽ റിസോഴ്സ് സെക്ഷൻ 4B ക്രോമാറ്റിഡ്സ് ആൻഡ് ക്രോമസോംസ് എന്ന് പറഞ്ഞ ആ ലിങ്ക് വായിച്ചാൽ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാകും. ടെലോഫേസ് കഴിഞ്ഞ് നടക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ പറയുന്നത് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസിലാണ് ഈ സെല്ല് മൊത്തമായിട്ടും ഫിസിക്കലി ഡിവൈഡ് ആകുന്നത്. ക്രോമാറ്റിഡ്സ് സ്പ്ലിറ്റായി രണ്ട് ഗ്രൂപ്പ് ഓഫ് ക്രോമോസോംസായി രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. അങ്ങനെ സെല്ലിന് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായിട്ട് സെല്ല് തന്നെ രണ്ടായിട്ട് വിഭജിക്കും. റെപ്ലിക്കേറ്റ് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഫൈനൽ ആ സെൽ ഡിവിഷനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ബാക്കി ഫേസുകളിലെല്ലാം ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നടക്കുക. സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ, ആ സെല്ലിനെ പൊതിയുന്ന ആ ഒരു മെംബ്രെയിൻ, ഒരു തൊലി പോലത്തെ സാധനം, അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഒരു വെള്ളമുണ്ട്, ഒരു ഫ്ലൂയിഡ് പോലത്തെ, അതിനാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ഡിവിഷനകത്ത് രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാകുകയും ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആ ചുറ്റുപാടുമുള്ള വെള്ളം അത് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് രണ്ട് സെൽസ് ഉണ്ടാകുകയും ചെയ്യുന്നു. സൈറ്റോകൈനസിസിലാണ് ഇത് സംഭവിക്കുന്നത്, ഈ സ്പ്ലിറ്റാകുന്നത്. ഈ സെല്ലിൻ്റെ അകത്തുള്ളൊരു തിക്കായിട്ടുള്ളൊരു കട്ടിയുള്ളൊരു സൊല്യൂഷൻ, ഒരു ദ്രാവകമാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ ന്യൂക്ലിയസും ക്രോമസോമും ഡി എൻ എ എല്ലാം കിടക്കുന്നത്. വേറെ ഒത്തിരി കാര്യങ്ങളും ആ സൈറ്റോപ്ലാസത്തിനകത്ത് കിടക്കുന്നു. ആ സെല്ലിനകത്തുള്ള ആ തിക് ഫ്ലൂയിഡിനെയാണ് ഒരു സെൽ മെംബ്രെയിൻ, ഒരു തൊലി പോലത്തെ സാധനം വെച്ച് എൻക്ലോസ് ചെയ്ത് കവർ ചെയ്തിരിക്കുന്നത്, അത് പുറത്ത് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി. നോട്ട്സിലെ റിസോഴ്സ് സെക്ഷൻ 3i കൂടുതൽ സൈറ്റോപ്ലാസത്തെ പറ്റി വായിക്കാം. ഈ ക്രോമോസോമിലെ ഡി എൻ എയിലാണ് നമ്മളുടെ ആ ശരീരത്തിലുള്ള എല്ലാ സെൽസും എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ഇൻഫോർമേഷനെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരം ഒരു സെല്ലിൽ നിന്നും ഉണ്ടാക്കാൻ നേരം, അപ്പോൾ ഡി എൻ എക്കകത്ത് ആ ഇൻഫോർമേഷനെല്ലാം ഉണ്ട് നമ്മുടെ ശരീരം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ആ ഡി എൻ എയുടെ ഷെയ്പ്പിനെ നമ്മൾ വിളിക്കുന്നത് ഡബിൾ ഹെലിക്സ് എന്നാണ്. അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡി എൻ എയ്ക്ക് രണ്ട് സ്ട്രാൻഡ് ഉണ്ട്, രണ്ട് നാര് പോലത്തെ രണ്ട് ഇതുണ്ട്. ഈ രണ്ട് സ്ട്രാൻഡിനകത്തും സെയിം ഇൻഫോർമേഷൻ ആണ് ഇരിക്കുന്നത്. ഒരു സ്ട്രാൻഡിൻ്റെ ഇൻഫോർമേഷൻ്റെ കോപ്പിയാണ് മറ്റേ സ്ട്രാൻഡിനകത്ത്. അപ്പോൾ അതിന് രണ്ടായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ അവസാനത്തെ വീഡിയോയിൽ കണ്ടു, ആ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് നേരെയായിട്ട് വരുന്നതും സ്പ്ലിറ്റ് ചെയ്യുന്നതും റെപ്ലിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പോൾ ഡി എൻ എ ഒരു ഡബിൾ ഹെലിക്സ് മോളിക്യൂളാണ്. അപ്പോൾ നമ്മളുടെ ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ്, നമ്മളുടെ ബോഡി എങ്ങനെ ആയിരിക്കണം, അങ്ങനെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആ ഡി എൻ എക്കകത്താണുള്ളത്. ആ മോളിക്യൂളിൻ്റെ പേരാണ് ഡി എൻ എ, ഡിഓക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഡി എൻ എയുടെ ഫുൾ ഫോം. അപ്പോൾ ഓരോ ആനിമൽസും പ്ലാന്റ്സും ജീവജാലങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇൻഫോർമേഷൻ ആ ഡി എൻ എ ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനകത്താണ് ഉള്ളത്. നമ്മളുടെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ആദ്യം ഒരു സിംഗിൾ സെല്ലായിരിക്കുമ്പോൾ തന്നെ ആ സിംഗിൾ സെല്ലിൽ ഡി എൻ എക്കകത്തുണ്ട് നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സിംഗിൾ സെൽ നമ്മൾ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ, ഉദരത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സിംഗിൾ സെല്ലിൻ്റെ അകത്തുള്ള ഡി എൻ എയുടെ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സെൽസ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് ട്രില്യൺസ് ഓഫ് സെല്ലുള്ള നമ്മളുടെ ഈ ഒരു ശരീരമായിട്ട് മാറിയത്. നമ്മളുടെ കണ്ണിലുള്ള കോശങ്ങൾ വ്യത്യസ്തമാണ്, കൈയുടെ കോശങ്ങൾ വ്യത്യസ്തമാണ്, എല്ലിൻ്റെ കോശങ്ങൾ വ്യത്യസ്തമാണ്, നമ്മളുടെ കിഡ്നിയുടെ കോശങ്ങൾ വ്യത്യസ്തമാണ്, തൊലിയുടെ കോശങ്ങൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം എങ്ങനെ വ്യത്യാസപ്പെട്ട് വരണം എന്നുള്ളതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ ഈ ഡി എൻ എയിലാണ് നമ്മളുടെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടിയ ഡി എൻ എയിലാണ് ഉള്ളത്. എത്ര ടൈപ്പ് സെൽസ് ഉണ്ടാക്കണം, എത്ര എണ്ണം ഉണ്ടാക്കണം എന്നുള്ള ഇൻഫർമേഷനെല്ലാം ഈ ഡി എൻ എയിലാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഹൈറ്റ് എന്തായിരിക്കണം, നമ്മളുടെ കണ്ണിൻ്റെ കളർ എന്തായിരിക്കണം, നമ്മുടെ തൊലിയുടെ കളർ എന്തായിരിക്കണം, ഇതെല്ലാം നമ്മളുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ആ ഡി എൻ എ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളും എത്രത്തോളം ഇൻഫർമേഷൻ, എത്ര അധികം ഇൻഫർമേഷൻ ആ ഡി എൻ എയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോറും നമുക്ക് ഭയങ്കര അത്ഭുതം വന്നു പോകും. ഡി എൻ എനെ പറ്റി വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഡി എൻ എ ഈസ് ദ കെമിക്കൽ നെയിം ഫോർ ദ മോളിക്യൂൾ ദാറ്റ് ക്യാരി ഓൾ ദ ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഓൾ ലിവിങ് തിങ്സ്. എല്ലാ ജീവജാലങ്ങളിലും അത് ജനറ്റിക് ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും ഉള്ള മോളിക്യൂളിൻ്റെ കെമിക്കൽ നെയിമാണ് ഡി എൻ എ. നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ മോളിക്യൂളും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആ ഡി എൻ എക്കകത്തുണ്ട്. ഈ ഡി എൻ എ സ്പ്ലിറ്റായി റെപ്ലിക്കേറ്റ് ആകും, രണ്ട് ഐഡൻറ്റിക്കൽ കോപ്പീസ് ഒരേപോലുള്ള കോപ്പിയാകും മൈറ്റോസിൻ്റെ സമയത്ത്. അതുകൊണ്ട് മൈറ്റോസിസ് കഴിഞ്ഞ് ഉണ്ടാകുന്ന രണ്ട് സെൽസ്, ആ രണ്ട് സെൽസിനകത്തും ആദ്യമുണ്ടായിരുന്ന ആ സെല്ലിലുള്ള അതേ ഇൻഫോർമേഷൻ മൊത്തത്തിൽ അതുപോലെ തന്നെ കിട്ടും. അവർക്ക് ഒരേ കോപ്പി, ഇൻഫോർമേഷൻ്റെ ഒരേ ഫുൾ കോപ്പി ഉണ്ടാകും. പിന്നെ നമ്മളൊരു ആനിമേറ്റഡ് വീഡിയോയിൽ കണ്ടു, ഓരോ സിംഗിൾ സെല്ലിനും ഓരോ കോശത്തിനും വളരെ ചെറുതായിട്ടുള്ള ടൈനി മോളിക്യുലാർ മെഷീൻസ് ഉണ്ട്. ഓരോ ജോലികൾ ചെയ്യുന്ന ഈ മോളിക്യൂൾസ് എല്ലാം ഓരോ മെഷീൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ മോളിക്യുലാർ മെഷീൻസ് ഉള്ളത് കൊണ്ടാണ് സെല്ലിലെ ഓരോ കാര്യങ്ങളും ഓരോ ഫങ്ഷനും കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷനും കണ്ടക്ട് ചെയ്യുന്നത് ഈ മോളിക്യുലാർ സെൽസിലുള്ള മോളിക്യുലാർ മെഷീൻസിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഒരു ചെറിയ കോശം, ഒരു സിംഗിൾ കോശം തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒത്തിരി ചെറിയ മോളിക്യുലാർ മെഷീൻസൊക്കെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സെൽ, ഒരു കോശം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അത്ഭുതമാണ്. അത് ആ കൊച്ചു ലോകം തന്നെ ഒരു വലിയൊരു ലോകമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. നോട്ട്സിൽ റിസോഴ്സ് സെക്ഷൻ 3J ഞാൻ മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ദ സിമ്പിൾ സെൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എല്ലാമല്ല കുറേ കാണിച്ചു തരും. ആ മോളിക്യുലാർ മെഷീൻസും ഓരോ സെല്ലിൽ നടക്കുന്ന കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സും നല്ല രസമാണത് കാണാൻ. ചക്ക് മിസ്ലർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഈ സിമ്പിൾ സെൽ എന്ന് പറഞ്ഞ സാധനമുണ്ടോ, അങ്ങനൊരു സാധനമില്ല എന്ന് പറഞ്ഞ് സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് കാണിച്ചു തരുന്നൊരു വീഡിയോ ആണത്. ഒരു ഒറ്റ ഒരു കോശത്തിൽ നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുവാണ്. അതൊരു 15 മിനിറ്റ് വീഡിയോ ആയത് കാരണമാണ് ഞാൻ ക്ലാസ്സിൽ കാണിക്കാതിരുന്നത്. പക്ഷേ നല്ല രസവും ഇൻഫോർമേറ്റീവുമാണ് ആ വീഡിയോ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് വി ലവ് യു. ദൈവം സഹായിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച ക്ലാസ്സിൽ കാണാം.